ഈ പരിപാടികൾ ഇസ്ലാം മതത്തിന് മാത്രം തുടങ്ങിയല്ല, അത് ആ ഒരു എബ്രഹാമിക് പാരമ്പര്യമാണ്. ഈ മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുക, അവരെല്ലാം കൊള്ളയടിക്കുക, അതിന് സ്ത്രീകളെയൊക്കെ സ്വന്തമാക്കുക. മോസസ് പ്രവാചകനാണ്, പഴയ നിയമത്തിൽ പറയുന്ന ഭാര്യമാരല്ല. മോസസ് ഒരു ഗോത്രത്തെ ആക്രമിക്കാൻ തന്റെ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വരുമ്പോ അവരോട് ചോദിക്കുന്നു, നിങ്ങളെന്താ വെറും കൈയോടെ വന്ന്? അവര് കൊണ്ടുവന്ന കൊള്ളം മുതലാണ്. അതുപോലെ അവരോട് പറഞ്ഞു എന്താണ്, ആ ഗോത്രത്തിൽപ്പെട്ട സർവ പുരുഷന്മാരെയും സ്ത്രീകളെയും കൊല്ലണം, പുരുഷന്മാരശുദ്ധമാക്കാത്ത സ്ത്രീകളെ ഒഴികെ ബാക്കി എല്ലാവരെയും കൊല്ലണം. ഇതൊരു പ്രവാചകനാ പറയുന്നു, കൊന്നതിന് ശേഷം ബാക്കി ഉള്ള സ്ത്രീകളെയും കൊണ്ടുവരാൻ പറഞ്ഞു. എന്നുവെച്ചാൽ കന്യകളായ അവിവാഹിതരായ ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയാണ്, പുരോഹിതന്മാർക്കും. ഇതൊക്കെയാണ് പഴയ കാടൻ പരിപാടികൾ. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് ഇസ്ലാം മതത്തിലും കാണുന്നത്. അല്ലാതെ കാരണം അന്ന് അതൊരു സ്വാഭാവിക കാര്യമാണ്. ഇപ്പോ ഗോത്രങ്ങളായിട്ട് കഴിയുന്നു, ഗോത്രങ്ങളായി കഴിയുമ്പോൾ അങ്ങോട്ടിങ്ങോട്ടും യുദ്ധം ചെയ്യും. ഇപ്പൊ മുഹമ്മദ് പറഞ്ഞു, ഞാൻ റസൂലാണെന്ന് വെച്ചാൽ പ്രവാചകനാണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്നു. അപ്പോ മുഹമ്മദിന്റെ ഗോത്രം ഖുറൈഷികളെന്ന് പറയും. ഖുറൈഷികൾ തന്നെ അത് അംഗീകരിക്കാൻ തയ്യാറായ യുദ്ധം അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അല്ലാതെ ഈ മതം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അതിന്റെ നല്ല കാര്യങ്ങൾ ബോധിപ്പിച്ച് അങ്ങനെയൊന്നുമല്ല, യുദ്ധം തന്നെ. മുഹമ്മദിന്റെ ജീവിതത്തിൽ 622 മുതൽ 632 വരെ 10 വർഷം കൊണ്ട് ഏകദേശം 30 യുദ്ധം ചെയ്തു. അതിൽ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തതും പങ്കെടുക്കാത്തതുമുണ്ട്. എന്നുവെച്ചാൽ 1 വർഷം ശരാശരി 3 വെച്ച് യുദ്ധം ചെയ്തു. ഇതിനൊക്കെ ഹോളി വാർ എന്നാ പറയുന്നത്, വിശുദ്ധ യുദ്ധം എന്നാ പറയുന്നത്. മുസ്ലിങ്ങൾ ഇതിനൊക്കെ വളരെ ആദരവോടെയാകണം. അപ്പോ ഈ യുദ്ധത്തിൽ എത്ര പേര് അവിടെ ഇതാ ചെയ്യുന്നത്, അവരുടെ സ്വത്തെല്ലാം പിടിച്ചെടുക്കും, സ്ത്രീകളെ അടിമകളാക്കും, ഇതാ ചെയ്യും. ഇതൊക്കെ നോനക്കൊല്ലും. കൂടുതലും അവരുടെ ഗോത്രത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ, മറ്റു ഗോത്രത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ ജൂതന്മാർ. അങ്ങനെ യുദ്ധം ചെയ്ത് പിടിച്ചടക്കി പിടിച്ചടക്കിയാണ് ഈ മതത്തെ പ്രചരിപ്പിച്ചത്. അപ്പോൾ അവർ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഇതെല്ലാം ഈശ്വരൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു, ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഈ ആൾക്കാരെ യുദ്ധം ചെയ്യാനും കൊല്ലാനും. കാരണം എന്തുകൊണ്ട്? താൻ പ്രവാചകനാണ്. അതാണ് പിന്നെ ഇങ്ങോട്ട് തുടങ്ങുന്നത്. അനുയായികളും അത് തന്നെ ചെയ്യും. അവര് പോയ സ്ഥലങ്ങൾ മുഴുവൻ വെളുപ്പിച്ച്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ, ഇന്നത്തെ ഇറാൻ. ഇറാൻ എന്ന് പറയുന്നത് സൗരാഷ്ട്ര മതം നിലനിന്നിരുന്ന സ്ഥലമാണ്. ഈ സൗരാഷ്ട്ര മതം എന്ന് പറയുന്നത് ചരിത്രകാരന്മാർ പറയുന്ന ഒരു 4000 വർഷത്തെ പഴക്കമുണ്ടെന്ന്. ക്രിസ്തു മതത്തിന് 2000 വർഷം പഴക്കമുണ്ട്, ഇസ്ലാം മതം 1400 വർഷമായിട്ടുണ്ട്. 632 നബി മരിക്കുന്നു, അതിനുശേഷം ഉള്ളതാണ് ഈ സാധനം. 4000 വർഷമുള്ള അതാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇറാൻ മാത്രമല്ല, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാൻ, ആ ഭാഗങ്ങൾ, ചൈനയുടെ ചില ഭാഗങ്ങൾ വരെ വ്യാപിച്ചിരുന്ന വലിയൊരു മതമാണ് പേർഷ്യ. പേർഷ്യ എന്ന് പറയുന്ന പേർഷ്യൻ ചക്രവർത്തിയുടെ കീഴിൽ അവരാണ് പാർസികളെന്ന് പറയുന്നത്. ഈ സൗരാഷ്ട്ര മതം ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് ഒരു മതം എന്നുള്ള രൂപത്തിൽ ആദ്യം കൊണ്ടുവരുന്നത് ഇവരാണ്, സൗരാഷ്ട്ര മതക്കാരാണ്. സന്തവസ്ത് അവരുടെ ഗ്രന്ഥത്തിന്റെ പേര്. അവർ അഗ്നി ആരാധിച്ചിരുന്നു. അഗ്നി ആരാധനയുടെ ഒരു ഭാഗമാണ് ഈ വേദങ്ങളിൽ കാണുന്ന അഗ്നിയും അതിന്റെ ഹോമവും ഒക്കെ ഈ ഇവരുടെ അഗ്നി ആരാധനയുടെ ഭാഗമാണ്. നിങ്ങൾ പാടാറില്ലേ അഗ്നി തവയസ്തേ? ഇത് സൗരാഷ്ട്ര മതത്തിന്റെ തുടർച്ചയാണ്. ആ അഗ്നിവീണെ ഒരു ഇതൊക്കെ ആ സൗരാഷ്ട്ര മതത്തിന് നമുക്കറിയത്തില്ല. അത് ആ മതം വളരെ ഭൂപ്രദേശത്ത് വ്യാപിച്ചിരുന്ന മതം. അവിടെ നീ മുഹമ്മദിന്റെ അനുയായികൾ ഇങ്ങോട്ട് വാളുമായിട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ എല്ലാം തകർത്ത് കൊല്ലാവുന്നുള്ളവരെയൊക്കെ കൊന്നു, എതിർത്തവരെയൊക്കെ കൊന്നു. അല്ലാത്തവർ ഇതുപോലെ തന്നെ കരം ഏർപ്പെടുത്തുമ്പോൾ അവർക്ക് ജീവിക്കാൻ വയ്യാതെ വരുമ്പോൾ അവർ മതം പരിവർത്തനപ്പെടും. ഇന്നിപ്പോൾ ഇറാനിൽ 99.5% ഇസ്ലാമാണ്. ഇപ്പം എവിടെ പോയി സൗരാഷ്ട്ര മതം? അന്ന് അവരവിടെ നിന്ന് കടൽ കയറി ഓടി ഗുജറാത്തിൽ വന്നു. ഇന്ത്യയിൽ കുറേ പേര് രക്ഷപ്പെട്ടു. പിന്നെ ക്രമേണ അമേരിക്ക, കാനഡ, ബ്രിട്ടൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കുറേ പേര് പോയി. ലോകത്തെല്ലാം കൂടെ നുള്ളിപ്പറക്കിയെടുത്ത ഇന്ന് അവരൊരു 200,000 കാണും. ഇന്ത്യയിൽ 60,000 പേരെ മറ്റോ, പാകിസ്ഥാൻ 1,500 ഉള്ളൂ. അത് തന്നെ ഏത് സമയം തീരും, ഇല്ലാതാകും. അപ്പോൾ ഒരു ലോകത്തിലെ ആദ്യത്തെ വലിയ മതം സൗരാഷ്ട്ര മതം. ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഇവരിൽ നിന്നാണ് കിട്ടിയത്. അങ്ങനെയാണ് അവിടേക്ക് ഏക മതവിശ്വാസം വരുന്നത്. അത് ചരിത്രം പറയുന്നതാണ്, ഇതൊന്നും വിമർശനമല്ല, ചരിത്രമാണിത്. അപ്പം മതം ഒടിഞ്ഞു. വളം കൊണ്ടിറങ്ങിക്കഴിഞ്ഞാൽ മതം ഒക്കെ ഒതുങ്ങിപ്പോവും. നിങ്ങളീ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തീരില്ലെന്നേ ഉള്ളൂ. ഒതുക്കേണ്ട രീതിയിൽ ഒതുക്കി ഏവനും ഒതുങ്ങും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതം എന്ന് പറയുമ്പോൾ ഇന്നുള്ള പ്രബല മതങ്ങളെ എടുക്കണം. രാഷ്ട്രീയ അധികാരവും സമ്പത്തുമൊക്കെയുള്ള മതങ്ങളെ സംബന്ധിച്ച് ശരിയാണ്. പഴയതിങ്ങനെയുള്ള മതങ്ങളൊക്കെ ഒരുപാട് നശിച്ചു പോയിട്ടുണ്ട്. ഇന്ന് ഈ 99% ഇറാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ഒക്കെ ഇസ്ലാം എല്ലായിടത്തും 99%. എന്തുകൊണ്ട് 99 പോകുന്നു? കാരണം മതം വാളുപയോഗിച്ച് മതത്തെ പ്രചരിപ്പിക്കുമ്പോഴാണ് ഈ 99 മറ്റുള്ളവർക്കൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു മതത്തെ അംഗീകരിക്കും. ഇത് ഒരു മതത്തെ വാളുപയോഗിച്ച് സ്ഥാപിച്ചെങ്കിൽ പിന്നെ എങ്ങനെയായിരിക്കും അത് പ്രചരിക്കുന്നത്? എന്നും അങ്ങനെയായിരിക്കും പ്രചരിച്ചത്. അപ്പോൾ അവരുടെ മതം എവിടെയെല്ലാം അവർ കൊള്ളയടിക്കാൻ പോയാൽ അവിടെയെല്ലാം മതവും പ്രചരിപ്പിച്ചു തുടർന്ന്. അങ്ങനെയാണ് ഇന്ത്യയിലും വന്നത്. ഇന്നത്തെ രാഷ്ട്രീയക്കാരതൊന്നും പറയത്തില്ല, കാരണം അവർക്ക് വോട്ട് വേണം. ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് പോകും, ചിലവ് തടയും പോകും, രണ്ടും പോകും. മതശക്തികൾ അങ്ങനെയാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. അല്ല, ഇത് ഒരു ജോൺ പോൾ 2 മാർപ്പാപ്പ, ഇദ്ദേഹം ഒരിക്കൽ പരസ്യമായിട്ട് പറഞ്ഞു എഴുതി. കഴിഞ്ഞ 2,000 വർഷങ്ങളായി നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ സത്യത്തിന് ഹിംസയുടെ സഹായം വേണം. അതിന് വളഞ്ഞ ഭാഷയിലാണ്, സത്യത്തിന് ഹിംസയുടെ സഹായം വേണം എന്ന് കരുതി നടത്തിയ എല്ലാ ഹിംസകൾക്കും ഞാൻ ലോകമേ മാപ്പ് പറയുന്നു എന്നാണ് ഒരു മാർപ്പാപ്പ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. എന്നുവെച്ചാൽ അത് വ്യക്തമായി തെളിവോടുകൂടി ലോകത്തിന്റെ മുമ്പിൽ വന്നു. ഈ മതം ചെയ്ത കൊലകൾ ഏത് ക്രിസ്തു മതം എന്താണ്, നിന്നെപ്പോലെ നിന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, വലത്തെ ചകട്ടിലടിച്ച എന്ന് മഹാത്മാഗാന്ധി പഠിച്ച മതമാണ്. ഈ മതത്തിന്റെ പരമാചാര്യനായ മാർപ്പാപ്പയാണ് പറയ ലോകത്തോട് മാപ്പ് പറയുന്നത് പൂർവികന്മാർ ചെയ്ത കൊലയ്ക്ക്. പക്ഷെ അക്കാര്യത്തിൽ അവരെ അങ്ങേറ്റം എന്താണ് സമ്മതിക്കും. ഒരു ഒരു ഭാഗം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ പൂർവികന്മാർ ചെയ്ത ഒരു തെറ്റ് അത് മനസ്സിലാക്കുന്നു, അതിനെ തിരുത്തുന്നു. തിരുത്തിയുണ്ട് അത് കൊണ്ട് ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിനൊരു സന്ദേശം, നമ്മൾ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു സന്ദേശം. ചെയ്തത് തെറ്റാണ്. ഒരു പശ്ചാത്താപം എന്ന് പറയുന്ന എപ്പോഴും എന്താണോ ഒരു മറപ്പാപ്പ എല്ലാം അങ്ങനെ പറയുമ്പോഴത്തേക്ക് ലോകത്തിനതൊരു വലിയ മെസ്സേജ് കൊടുക്കുകയാണ്, ഇനി അത് ആവർത്തിക്കരുത്, മതത്തിന്റെ പേരിൽ കൊല്ലരുത്. ആ പ്രൊട്ടസ്റ്റന്റും കാത്തലിക്സും പരസ്പരം കൊന്നിട്ടുണ്ട്, മറ്റു മതക്കാരെ കൊന്നിട്ടുണ്ട്. മതപരിവർത്തനം നടത്താൻ വേണ്ടി ഇൻക്വിസിഷൻ തൊലിവിരിക്കുക, ജീവനോടെ കത്തിക്കുക, ഇങ്ങനെ പല പരിപാടി. മതത്തിനെതിരെന്ന് തോന്നിയാൽ അത് ചെയ്യും. അവരും പറഞ്ഞ് വിശ്വസിച്ചിരുന്ന എന്താണ്, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി മാർപ്പാപ്പയെ ദൈവം ചുമലപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വരം വരദാനമായി അധികാരം കിട്ടിയ ആളാണ് ആര്, മാർപ്പാപ്പ. അപ്പൊ മാർപ്പാപ്പ കൊല്ലാൻ പറഞ്ഞ കൊല്ല ഒരു ദോഷം. ഇങ്ങനെ വിശ്വസിപ്പിച്ചിട്ടാണ് ആൾക്കാരെ കൊണ്ട് ഈ കൊലയെല്ലാം നടത്തിയത്. മതങ്ങൾ മതങ്ങളുടെ നന്മയാണോ കൂടുതൽ, അതേ തിന്മയാണോ? എന്താ നന്മയാണോ തിന്മയാണോ കൂടുതൽ? കാരണം ഹിംസയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തിന്മ. ബാക്കി എന്തെങ്കിലും നന്മ, നിങ്ങൾക്ക് പാൽപ്പൊടിയോ ഗോതമ്പൊടിയോ ഒക്കെ കിട്ടുന്നു എന്ന് വിചാരിച്ച് ഹിംസ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ തിന്മയാണ്. ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഹിംസയാണ് ഏറ്റവും വലിയ തിന്മ. അപ്പൊ ഈ സംഘടിതമായ മതങ്ങളെല്ലാം ചെയ്ത് ഹിംസയാണ്, അത് ഏറ്റവും വലിയ തിന്മയാണ്. അതിനിടയ്ക്ക് കുറച്ച് പാൽപ്പൊടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ മൂടിക്കളയുന്നതാണെന്ത് ഈ ഹിംസ. ഈ ഹിംസ ഇന്ത്യയിലും വന്ന് ചെയ്തിട്ടുണ്ട്, ഗോവയിലും മറ്റും. പോർച്ചുഗീസുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ മതപരിവർത്തനം ബലാൽ നടത്തി ഒരുപാട് ഹിംസ ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോകത്ത് എവിടെയൊക്കെ പോയാൽ അവിടെയൊക്കെ ഹിംസിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവരാരും പിന്നെ അതും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം ഇത്രയുള്ളൂ. ഇപ്പൊ പോപ്പ് എന്തായാലും കുറ്റമേറ്റ പറഞ്ഞ് പശ്ചാത്തപിച്ച് മാപ്പ് പറഞ്ഞു, വലിയൊരു കാര്യം തന്നെയാണ് അത്. ക്രിസ്ത്യാനികൾക്കൊരു വലിയ പാഠമാണ്. മുസ്ലിങ്ങൾ ഒരിക്കലും അത് ചെയ്തിട്ടില്ല. അവരതിനെ ന്യായീകരിക്കുകയാണ്. അവർ പറഞ്ഞ അന്നത്തെ കാലമാണ് ഗോത്രങ്ങളായി പിരിഞ്ഞ് യുദ്ധം ഒഴിവാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതെല്ലാം അങ്ങനെ സംഭവിച്ചതാണ്, പിന്നെ ദൈവത്തിന്റെ നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുന്നവരാണ്. ഇവിടത്തെ ചാതുർവർണ്ണയക്കാരാണെങ്കിലോ, ചാതുർവർണ്ണയക്കാർ ഒരിക്കലും തിരുത്തിയിട്ടില്ല. മുമ്പ് ചെയ്തതൊക്കെ തെറ്റാണ്, ഞങ്ങൾ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് ചാതുർവർണ്ണയ പക്ഷവും തിരുത്തിയിട്ടില്ല. ഈ രണ്ടു കൂട്ടരും തിരുത്തിട്ടില്ല. രണ്ടു കൂട്ടരും ഒരുപോലെ ചതുറിന്റെ പക്ഷം മറിച്ച് എന്താ പറയുന്നത്? അതൊക്കെ ആവശ്യമായിരുന്നു എന്നാ പറയുന്നത്. അവര് പറയുന്നത് ഇവിടെ ജാതീയമായ ഇന്നത്തെ ഈ വിഭജനങ്ങൾ, ചാതുർവർണ്ണ വിഭജനവും, ചാതുർവർണ്ണ വിഭജനം വരുമ്പോ അവർണന്മാര് വരും, എന്നുവെച്ചാൽ വർണ്ണബാഹ്യന്മാരും വരും. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ സംഭവിച്ചെങ്കിൽ തന്നെ അത് കൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ്. ഇവിടെ വളരെ കെട്ടറപ്പുള്ള ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരുപാട് ആക്രമണങ്ങളൊക്കെ വന്നിട്ട് ഇവര് അതിജീവിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ചില ന്യായങ്ങളാണ് അവർ പറയുന്നത്. ഇപ്പോ ഈ ആധുനിക മനുവാദികൾ ഏറ്റവും പ്രധാനമായ ആളാണ് ഗുരുജി ഗോൾവർക്കർ. അദ്ദേഹത്തിന്റെ വിചാര സാഗരം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചാതുർവർണ്ണയം ഇവിടെ യാതൊരു ദോഷം ചെയ്തിട്ടില്ല. ഇന്നത്തെ അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെയൊന്നും സ്വീകരിക്കുന്നില്ലെന്നാണ് എന്റെ ആരോപണം. ചാതുർവർണ്ണയം ഒരു ദോഷം കൂടെ ചെയ്തിട്ടില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വളരെ നല്ല ഒരു സംവിധാനമായിരുന്നു എന്നെഴുതിയെങ്കിൽ ആ മനുഷ്യൻ എന്താണ് ആഗ്രഹിച്ചത്? അത്തരം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചത് സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു നല്ല സംവിധാനമായിരുന്നു. അത് പറയുന്നു അഫ്ഗാനിസ്ഥാനിലും ആ ഭാഗത്തൊക്കെ മുഴുവൻ ഇസ്ലാമായത് അത് അവിടെ ചാതുർവർണ്ണി ശക്തമല്ലാത്തതുകൊണ്ടാണ്. ഇന്നത്തെ യു പിയിലും ആ ഭാഗത്തുമൊക്കെ ഇസ്ലാം കൂടാത്തത് അവിടെ ബുദ്ധമതമില്ലാത്തതുകൊണ്ടാണ്, ചാതുർവർണ്ണി ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇങ്ങനെ ചാതുർവർണ്ണയത്തെ ഏതെല്ലാം തരത്തിൽ ന്യായീകരിക്കാമോ ആ രീതിയിൽ തന്നെ ന്യായീകരിക്കുന്നു. കൂടാതെ വേറെ കൂടെ പറയുന്നുണ്ട് ഒരു ഭയങ്കര തമാശ, ഇവിടെ ജാതി വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഇതിന് ശരിയായ രീതിയിൽ മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളേ ഉള്ളു. ആരാണ്? ബാബാ സാഹേബ് അംബേദ്കർ. അംബേദ്കർ ശരിക്കും ഈ ചരിത്രം മുഴുവൻ പഠിച്ച അദ്ദേഹം ഒരു വലിയ ജീനിയസ് ആയിരുന്നു. ശരിയായ രീതി പഠിച്ചിട്ട് ഇതിന് സമാധാനം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നതെല്ലാം വെറും പച്ചക്കള്ളമാണ്. ഈ ചാതുർവർണ്ണയം എന്ന് പറയുന്നതാണ് ഇവിടെ ഈ രാജ്യത്തിന്റെ മുഴുവൻ നാശത്തിനും കാരണം. ഇവിടെ വിദേശികളുടെ ആക്രമണം വന്ന് ഇന്ത്യ കീഴ്പ്പെട്ടു പോകുന്നതിന് കാരണം ഈ ചാതുർവർണ്ണയമാണെന്ന് വ്യക്തമായി പറയുന്നു. അത് നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ മതി. അംബേദ്കർ പഠിക്കുന്നു അത്യാവശ്യമാണ്, തീർത്തും പറയുന്നു. എന്താണ് ഗോൾവർക്കർ പറഞ്ഞത്? അത് നേരെ വിപരീതമായി അംബേദ്കർ പറയുന്നു. രണ്ടും രണ്ട് തട്ടിലാണ്. അതുകൊണ്ടാണ് ഇന്ന് അംബേദ്കറിസ്റ്റുകൾ ഇവരെ എതിർക്കുന്നത്, ഒരു തരത്തിലും അംഗീകരിക്കാത്തത്. ആ അംബേദ്കറാണ് ധർമ്മ തീർത്ഥരുടെ പുസ്തകത്തിന് അഭിപ്രായം എഴുതിയത്. അതുകൂടെ ആ ധർമ്മ തീർത്ഥരുടെ പുസ്തകത്തെ കുറിച്ചാണ് നമ്മുടെ ശിവരിയിലുള്ള ആർക്കും അറിയാത്തത്. ആ ഒരു കാര്യം കൂടെ, അദ്ദേഹത്തിന്റെ പുസ്തകം അദ്ദേഹം തന്നെ മലയാളത്തിൽ തർജിമ ചെയ്ത് ഹിന്ദു മത ദുഷ്പ്രഭുത്വ ചരിത്രം എന്ന് പറഞ്ഞ് 1969 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ധർമ്മതീർത്ഥരുടെ സ്വന്തം പുസ്തകം അദ്ദേഹം മലയാളത്തിൽ തന്നെ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല, ഇംഗ്ലീഷേ ഞാൻ കണ്ടിട്ടുള്ളു. അതെവിടെയെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കും. ചിലപ്പോ അദ്ദേഹത്തെ അടക്കിയ പള്ളിയിൽ പോയി അന്വേഷിച്ച് അവിടെ കാണും. എങ്ങനെ? അവിടെ കാണാൻ അവര് ചോദിച്ച വയ്ക്കും. അത് മാത്രമല്ല, ഞാൻ പിന്നെ ഇങ്ങനെ അന്വേഷിച്ചു പോയപ്പോഴാണ് ഇദ്ദേഹം ഗുരുസ്തവത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഗുരുസ്തവം, ആശാന്റെ ഗുരുസ്തവം ഉണ്ടല്ലോ, അതിന് ധർമ്മതീർത്ഥർ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല, അത് നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ശ്രീനാരായണ മതം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ശിവഗിരി വരുന്നതിന് മുമ്പാകാനാണ് സാധ്യത, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലോ മറ്റോ ആണ് എഴുതിയത്. പിൽക്കാലത്ത് എഴുതിയത്, ആദ്യകാലത്ത്. അത് റിലിജിയൻ ഓഫ് ശ്രീനാരായണ ഗുരു അങ്ങനെ എന്തോ ആണ്. ഈ പിന്നെ ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്, യോഗയെക്കുറിച്ച് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇവിടുന്ന് പോയതിന് ശേഷം വടക്കേ ജീവിച്ച് എഴുതിയാണ്. അദ്ദേഹം അംബേദ്കറോടൊപ്പം പോയി താമസിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞാണ്. അപ്പോ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ ചാതുർവർണ്ണി മതം, അത് അതിന്റെ കാപ്പട്ടി, അത് പ്രചരിപ്പിക്കുന്ന മുഴുവൻ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന്റെ കാപ്പട്ടിയും മുഴുവൻ പിന്നെ ആ പുസ്തകത്തിൽ അദ്ദേഹം, ഇംഗ്ലീഷ് പുസ്തകത്തിൽ അദ്ദേഹം രമണ മഹർഷിയെ വിമർശിച്ചിട്ടുണ്ട്. രമണ മഹർഷി വിമർശിച്ചു എന്ന് വെച്ചാൽ ഒരു കാര്യത്തിലാണ്, അദ്ദേഹം ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് കോവിനെ കൊടുത്ത് അവിടെ പോയിരുന്നു, അവിടെ തിരുവണ്ണാമലയിൽ പോയിരുന്നു, പേരും പ്രശസ്തിയായി സമ്പത്തായി എല്ലാം ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബക്കാരൊക്കെ അന്വേഷിച്ചു വന്നു. അപ്പോൾ കുടുംബക്കാർക്കെല്ലാം അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊടുത്തു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനോ ജ്യേഷ്ഠ മക്കളോ അവരവരൊക്കെ ആയി ആശ്രമത്തിന്റെ അധികാരികൾ ശിഷ്യന്മാർ പുറത്തായി. ഈ കാര്യത്തിലാണ് വിമർശിച്ചത്. അത് വിമർശിക്കാൻ കാരണം ഗുരു എന്ത് ചെയ്തു, രമണ മഹർഷി എന്ത് ചെയ്തു എന്നുള്ളത് കണ്ടുകൊണ്ടാണ് രമണ മഹർഷിയെ വിമർശിച്ചത്. ഇതൊക്കെ എന്തോന്ന് ബ്രഹ്മ സാക്ഷാത്കാരം എന്നൊക്കെ ചോദിക്കുന്നുണ്ടൊക്കെ, എന്തോന്ന് ബ്രഹ്മ സാക്ഷാത്കാരം, ഒന്നുമില്ലാതെ അവിടെ പോയിരുന്നു. അതൊന്നുകൂടെ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം അവിടെ ചെന്നിരുന്നപ്പോ അദ്ദേഹത്തിന് ആഹാരം മറ്റും കൊടുത്തത് ബ്രാഹ്മണരല്ല, അത് പ്രത്യേകം എടുത്തു പറയുന്നു. അദ്ദേഹത്തിന് ഭിക്ഷ കൊടുത്തത് അദ്ദേഹത്തെ സംരക്ഷിച്ചതൊന്നും ബ്രാഹ്മണരല്ല, പക്ഷെ സമ്പത്തുണ്ടായപ്പോ അതൊക്കെ ആർക്ക് കൊടുത്തു, ബ്രാഹ്മണർക്ക് കൊടുത്തു. ആ രീതിയിൽ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷെ ആ ഭാവവും ശരിയാണ്, ആ ഭാഗവും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോ അത് ഒരു പക്ഷേ ഗുരുവിന്റെ കൂടെ നിന്ന് ഗുരുവിന്റെ രീതികളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചത്. അന്തേനോ ആ പുസ്തകം ഉണ്ടോ എന്ന് നോക്കണം, കിട്ടുമെങ്കിലത് നല്ലതാണ്. ആ അത് അതിന്റെ PDF കിട്ടും, ഇന്റർനെറ്റ് ആർക്കീവ്സിൽ എന്റെ PDF ഉണ്ട്. നല്ലൊരു ബുക്ക് ഇരിക്കുന്നതല്ല, അതൊക്കെ PDF എടുത്ത് പ്രിന്റ് ചെയ്ത് അത്രയും വൃത്തിയാകത്തില്ല. ഒരു ബുക്ക് ഏതിലാ ഓർഡർ ചെയ്തത്? ആമസോണിൽ 250 അല്ലേ. വേറെ ഒരു ബുദ്ധ ഫൗണ്ടേഷൻ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നമ്മളിതൊന്നും അറിയുന്നില്ല എന്നേ ഉള്ളൂ. ലോക ഇതൊക്കെ അറിയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇതൊക്കെ പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ള പേര്. പക്ഷെ അദ്ദേഹം തർജ്ജമയത് തന്നെ മലയാളത്തിൽ കിട്ടിക്കഴിഞ്ഞാല് അത് നല്ലതായിരിക്കും. കാരണം മലയാളത്തെ തർജ്ജമയതപ്പോ അത് അദ്ദേഹം ഒന്നുകൂടെ പരിഷ്കരിച്ചെന്നാണ് ആ പുസ്തകത്തെ മലയാളികൾക്ക് വേണ്ടി. ഒരുപാട് ബുക്കുകൾ റെഫർ ചെയ്ത് ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് സംസ്കൃത പഠനം ഇല്ലല്ലോ. ശരിക്കും ഈ തട്ടിപ്പ് ശരിക്കും മനസ്സിലാവണമെങ്കിൽ സംസ്കൃതം പഠിക്കും. കാരണം ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിരിക്കുന്നത് സംസ്കൃതത്തിലാണ്. അപ്പൊ സംസ്കൃതം പഠിച്ചാലേ ഈ തട്ടിപ്പ് ശരിക്കും മനസ്സിലാവും. അതിന്റെ ഒരു കുറവ് ആ പുസ്തകത്തിലുണ്ട്. ഏത്? അതെങ്ങനെ? തട്ടിപ്പ് മനസ്സിലാക്കണം. ആ മനസ്സിലാകാതിരിക്കണം. അത് എന്റെ ഒരു കുറവ് അദ്ദേഹത്തിന്റെ എഴുത്തിൽ ഞാൻ കാണുന്നു. അപ്പൊ ഈ യുദ്ധം എന്ന് പറയുമ്പോ മുഹമ്മദ് യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ പോപ്പുമാർ യുദ്ധം ചെയ്തു എന്നുള്ളതല്ല. ഇവിടെയും അത് തന്നെ, ഇവിടെയും അത് തന്നെ. കാരണം അതിനൊരു ചരിത്ര പശ്ചാത്തലം അതിനൊരു കാരണമാണ്. അന്നത്തെ ആ ചരിത്ര കാലഘട്ടത്തില് യുദ്ധം എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ എല്ലാവരുടെയും പണി. അപ്പൊ അത് എല്ലാവരും. പക്ഷേ യുദ്ധം രാജ്യത്തിന്റെ അതിർത്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നതും മതത്തിന്റെ അതിർത്തി വലുതാക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നത് രണ്ടു രണ്ടാണ്. ആദ്യത്തെ നാശനഷ്ടങ്ങൾ കുറവാണ്. ഏത്? രാജ്യത്തിന്റെ അതിർത്തി വർദ്ധിപ്പിക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷെ മതത്തിന്റെ അതിർത്തിയുടെ വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ അത് മറ്റുള്ള ചരിത്രം, ഭാഷ, സംസ്കാരം എല്ലാത്തിനെയും നശിപ്പിക്കുകയാണ്. അതൊരു ഉന്മൂലനാശനമാണ്. അവിടെ വംശഹത്യം വരും. വംശങ്ങൾ, ഗോത്രങ്ങളൊക്കെ ഇല്ലായ്മകൾ, കാരണം മതം അടിച്ചേൽപ്പിക്കുകയാണ്. വലിയ അപകടകരമാണ്. ഇവിടെയും അത് തന്നെയാണ്. സനാതനധർമ്മത്തെ വേണ്ടി യുദ്ധങ്ങളും കൂടെ നടന്നിട്ടുണ്ട്. ഇവിടെയും പറയുന്ന എന്താണ്? യുദ്ധം എന്തിനാണ്? രാജ്യ അതിർത്തിയെ വർദ്ധിപ്പിക്കാനെന്നല്ല പറയുന്നു ഇവിടെ പഴയ കാലത്ത്. ധർമ്മത്തെ നിലനിർത്താനാണ്. ധർമ്മം എന്താണ്? എന്താണ് ധർമ്മം? ചാതുർവർണ്ണയമാണ് ധർമ്മം. അപ്പൊ ഇതിനെ നിലനിർത്താൻ വേണ്ടി യുദ്ധം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. നിങ്ങള് രാമായണം എടുത്തു കഴിഞ്ഞാലും മഹാഭാരതം എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ പറയുന്നത് എന്താണ്? ധർമ്മത്തിന് വേണ്ടി യുദ്ധം. കരുതലവരാരും മോശിക്കാറില്ല. കൃഷ്ണൻ മഹാഭാരത യുദ്ധം എന്ന് വെച്ചാൽ കൃഷ്ണൻ എന്നൊക്കെ ഞാൻ പറയും, ഇത് വെറും കഥാപാത്രങ്ങളാണ്. ഇതൊക്കെ ഓരോ സാഹിത്യകാരന്മാരെ സൃഷ്ടിച്ച കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളിലൂടെ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ എഴുതിയവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ എഴുതിയവരെ കണ്ടാൽ മതി, അവർക്ക് എന്തായാലും താല്പര്യമെന്നോ. അല്ല, കഥാപാത്രങ്ങളിൽ നിന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് കഥാപാത്രങ്ങളിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ, വികാരങ്ങളെയൊക്കെ ഗുണപ്പെടുത്തുന്നു എന്ന് പറയും. എഴുത്തുകാരന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും, അയാൾ എന്തിനു വേണ്ടി എഴുതി, അങ്ങനെ ചിന്തിക്കും. മതവികാരത്തെ ഗുണപ്പെടുത്തി കഴിഞ്ഞാൽ ജയിലിൽ പോകും നമ്മുടെ ഇന്ത്യയിൽ. ആ യുദ്ധം എന്ന് വെച്ചാൽ ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധം. ഈ പാണ്ഡവന്മാരെയും കൗരവന്മാരും ഒക്കെ തമ്മിലടിച്ച് ചത്തതിന് ശേഷം ശ്രീകൃഷ്ണൻ ഈ പണിയൊക്കെ മതിയാക്കി പോകുമ്പോൾ വഴിയിൽ വെച്ച് ഉത്തുങ്കൻ എന്ന് പറയുന്ന ഒരു മഹർഷി തടഞ്ഞു നിർത്തി ചോദിക്കുന്നു, നീ എന്തിനാണ് ഇത്രയും മനുഷ്യരെ കൊല്ലിച്ചത്? ഈ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഇവര് സഹോദരന്മാരല്ലേ, നീ ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ നയതന്ത്രജ്ഞതയും സാമർഥ്യവും കഴിവും ഒക്കെ ഉള്ള ഒരാള് നീ മനസ്സ് വെച്ചിരുന്നെങ്കിൽ യുദ്ധം ഒഴിവാക്കാൻ വരുന്നില്ല. ഇവരെ യോജിപ്പിച്ചുകൂടി, ഇത് നേരിട്ട് യോജിക്കുന്നുണ്ട്, ക്രോസ് ചെയ്യുന്നുണ്ട് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണന് ഉത്തരമില്ല. ഉത്തരം മുട്ടിയ കൃഷ്ണന്റെ പരിപാടി എന്താണ്? വിശ്വരൂപം കാണിച്ചു കൊടുത്തത്. അയാള് ഫ്ലാറ്റ് ഋഷി ഫ്ലാറ്റായി. എന്നാണ് ഋഷി ചോദിക്കുന്നത്? ഇത്രയും കഴിവുള്ള നിനക്ക് ഇവരെ സഹോദരങ്ങളെ തമ്മിൽ അടുപ്പിക്കാതിരുന്നൂടെ? ഇത് ചോദിച്ച് ഇങ്ങനെ ചോദ്യം മൂർച്ഛിച്ചു വന്നപ്പോഴാണ് കൃഷ്ണന്റെ പരിപാടി എന്താണോ വിശ്വരൂപ കാണിച്ച് ഋഷി ഫ്ലാറ്റായി. പിന്നെ അങ്ങനെ പ്രാർത്ഥന അവിടെ ഋഷി ഇത്രയേ ഉള്ളൂ. അതിന്റെ പിന്നിലുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നതാണ് എന്താണ് അവിടെയും വരുന്ന എന്താണ്? ഇതൊക്കെ ദൈവം, ദൈവനിശ്ചയമാണ്. ആൾക്കാരെ കൊല്ലിക്കുന്നത് ദൈവനിശ്ചയമാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലല്ലോ ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറയാൻ പറ്റും. എല്ലാം ദൈവം നിശ്ചയമാണെങ്കിൽ കൊല്ലട്ടെന്ന് വിചാരിക്കാനേ പറ്റും. നമ്മള് ഒരു വീട് എറുമ്പിനും വരുത്തരുതെന്ന് പറഞ്ഞാൽ ആൾക്കാർ തമ്മിൽ തല്ലിച്ചാകും, പിന്നെ എന്തിനാണ് പറയുന്നത്? അപ്പൊ ഇത് രണ്ടും രണ്ടാശയമാണ്. രാമൻ ബാലിയെ കൊല്ലുമ്പോൾ ബാലി രാമനോട് ചോദിക്കുന്നു, നീ എന്ത് വേണ്ട അതിനാണ് കാണിച്ചത്, എന്തിനു നീ ചെയ്തു? പലതരത്തിലും ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതേ പ്രശ്നം തന്നെയാണ് അവസാനം ഇതുപോലെ ഒരു ഇതാ പറയുന്നത്, ഞങ്ങള് ക്ഷത്രിയന്മാര് ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത് എന്താണോ ഇതൊക്കെയാണ് ഞാൻ ചെയ്യും. ഒരു എന്താണ് അഭൂമമായ ശക്തി, ഞങ്ങളുടെ പൂർവികന്മാര് ഇങ്ങനെയാണ്, അവരൊക്കെ ഞങ്ങള് ധർമ്മം ഇതാ പറയുന്നത്. ഇത് തന്നെയാണ് ഈ കൊന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പറഞ്ഞത്, ഇത് തന്നെയാണ് ധർമ്മം. ധർമ്മത്തിന് വേണ്ടി കൊന്നു. എന്താ ധർമ്മം ഇവിടെ? എന്താ ധർമ്മം? ഒരു ധർമ്മമില്ല. ധർമ്മം എന്ന് പറയുന്ന ഇതാണ് ഭാര്യയോട് പറയുന്നത്, നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി, ഇതാണ് തെറ്റ്. ആ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഭാര്യയെ കൊന്നു കഴിഞ്ഞപ്പം ഭാര്യയുടെ ഭാര്യ ആരുടെ ആയി? സുഗ്രീവന്റെ ആയി. അത് തന്നെ. അല്ല, ആധുനിക കാലത്ത് ഇതൊക്കെ അസംബന്ധമൊന്നും മനസ്സിലാക്കണ്ടേ? ഇന്നത്തെ കാലത്ത് എന്നിട്ട് ഇന്ന് ഇതേ ശ്രീരാമൻ തന്നെ അവസാനം യുദ്ധം ചെയ്ത് പിന്നെ സീതയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരുമ്പം സീതയെടുത്ത് പറയുന്നു, ഇതാ നിൽക്കുന്നു ലക്ഷ്മണൻ, നീ അവന്റെ കൂടെ പോയി ജീവിച്ചോ. സീതയോട് പറയുന്നു, എനിക്ക് നിന്നെ ആവശ്യമില്ല, ഞാൻ എന്റെ വീരശൂര പരാക്രമവും കാണിക്കാനാണ് യുദ്ധം ചെയ്തത്. എനിക്ക് ഭയങ്കര ദുഷ്കൃത്യുണ്ടായി, എന്റെ ഭാര്യയെ ഒരുത്തും മോഷ്ടിച്ചുകൊണ്ട് പോയോണ്ട്, അതിപ്പോ പരിഹരിച്ചു, ഞാൻ വീണ്ടെടുത്ത്. ഇന്ന് നീ ഒരു കാര്യം ചെയ്, പോയി ഇതാ ലക്ഷ്മണന്റെ കൂടെ ജീവിച്ചോ. അപ്പോ ഈ മൂന്നിടത്ത് മൂന്ന് ന്യായമാണ്. അപ്പൊ ധർമ്മം എന്ന് വെച്ചാൽ സൗകര്യം പോലെ വ്യാഖ്യാനിക്കുക. ഭാര്യയെടുത്ത് ഒരു ന്യായം പറഞ്ഞു, സുഗ്രീവിന്റെ അടുത്ത് നിന്നും വേറെ ന്യായം, സ്വന്തം ഭാര്യയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു? നീ പോയി ജീവിച്ചോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് സ്വന്തം ഭാര്യയോട് പറയും, സഹോദരന്റെ കൂടെ പോയി ജീവിച്ചു. അപ്പോ ഇവരൊക്കെ എന്ത് പറയുന്നു? അതുകൊണ്ട് ധർമ്മം എന്തുകൊണ്ട്? അത് അവർക്കങ്ങനെ ജന്മസിദ്ധമായ പാരമ്പര്യമായ ചില അവകാശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് എന്തും തീരുമാനിക്കണം ധർമ്മം. ഇങ്ങനെ ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ട് സാഹിത്യ രചന ചെയ്യുന്നത്, മനസ്സിലായോ? ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആൾക്കാർ വായിക്കുന്ന ആൾക്കാർക്ക് ഇന്ന് മനുഷ്യന് കുറച്ചുകൂടെ ബോധമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ അബദ്ധമാണ്, ഈ പറയുന്നതൊക്കെ തെറ്റാണ്, ഇതൊന്നും ഇന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, ഈ പറയുന്ന ധർമ്മമൊന്നും നിലനിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പോഴാണ് ആൾക്കാർ പുതിയ ഇടപെടുക്കുന്നത്. എന്താണോ എന്തിടപെടുക്കുന്നു? വീണ്ടും ഈ ആൾക്കാരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ട്. എത്രയോ നൂറ്റാണ്ടുകൾ ഈ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കും. ഇന്നും ആ പൗരോഹിത്യ ബുദ്ധി പറയും, ഈ പറഞ്ഞിരിക്കുന്നതൊന്നും എന്താണോ ഇങ്ങനെയല്ല, ഇതൊക്കെ സിംബോളിക്കാണ്, മനസ്സിലായോ? സിംബോളിസം, ഇത് പ്രതീകാത്മകങ്ങളാണ്. ഇതിന്റെയൊക്കെ അകത്ത് വേറെ എന്തോ ഉണ്ട്. എന്താണോ വേറെ വലിയ തത്വങ്ങളുണ്ടെന്ന്, പിന്നെ ആ തത്വം എന്ന് പറഞ്ഞാൽ പോരെ? ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആ തത്വം പറയുന്നത്. അപ്പൊ വീണ്ടും ആൾക്കാരെ പറ്റിക്കാൻ നോക്കിയാണ്, വീണ്ടും ഈ മന്ദബുദ്ധികൾ എന്ത് ചെയ്യും? ഇതും കൊണ്ട് നടക്കും. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ടിരിക്കുന്നു? ധർമ്മം എന്ന് പറയുന്നതിന് ഒരു തട്ടിപ്പാ, മനസ്സിലായോ? പിന്നെ ഇപ്പൊ ഗുരു പറയുന്ന എന്താണ്? എല്ലാ മതത്തിലും സനാതന മൂല്യങ്ങളുണ്ട്, അല്ലേ? സനാതന മൂല്യങ്ങളുണ്ട്, പക്ഷെ ഇവര് പ്രയോഗിക്കുന്ന എന്താണ്? കള്ളവും ചതിയും ഒക്കെയാണ് പ്രയോഗിക്കുന്നത്. മൂല്യങ്ങളൊക്കെ അവിടെ ഇരിക്കും, മൂല്യങ്ങളൊക്കെ ഉപദേശത്തിലുണ്ടാകും. പക്ഷെ ഈ നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന എന്താണ്? ഹിംസ, ഹിംസയാണ് ചെയ്യുന്നത്. പിന്നെ ഗുരു എന്താ പറഞ്ഞത്? നമ്മള് മറ്റു മതങ്ങളെ അങ്ങനെ നിരൂപണം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കലഹമുണ്ടാവും, കാരണം മതങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് മതങ്ങളെ നിരൂപണം ചെയ്യാതിരിക്കുക, നിരൂപണം ചെയ്ത് കലഹം ഉണ്ടാക്കാതിരിക്കുക. ഒരു മതം മറ്റൊരു മത വിശ്വാസ ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസിയും നിരൂപണം ചെയ്യണം. ഇതാണ്, അതിന്റെ പേരിൽ കലഹം ഉണ്ടാക്കരുതെന്നാണ് ഗുരു പറയുന്നത്. പക്ഷേ ഇത് ഇത് പക്ഷെ മതത്തിന്റെ നിരൂപണം നടക്കും. എന്താണോ ഗുരു പറഞ്ഞതുപോലെ സമബുദ്ധിയോടുകൂടി എല്ലാ മതത്തെയും കാണും. അപ്പം മനസ്സിലാവും എല്ലാ മതത്തിലും ഇതൊക്കെ തന്നെയെന്ന് മനസ്സിലാവും. ഒരു മതത്തിന്റെ പക്ഷത്ത് നിന്നല്ല. അങ്ങനെ മനസ്സിലാകുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യും? ഇത്തരം കാപട്യങ്ങളെല്ലാം ഒഴിവാക്കും. അതാണ് സംഭവിക്കാൻ. മതത്തെ പൊരുത്ത് ജയിക്കാൻ ആർക്ക് സാധ്യമല്ല. മനുഷ്യനെന്ത് ചെയ്യും? മതത്തിൽ നിന്ന് മാറി നീ. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പം മാറി അങ്ങനെയൊന്നും സംഭവിക്കും. അപ്പോ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തിലെ ആത്മീയതയും അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തരുത്. അത് ഗുരു പറയുന്നുണ്ട്, ഓരോ വ്യക്തിക്കും ഒരു മതമാണ്. അങ്ങനെ വരും ഓരോ ആളുടെയും മതം എന്താണോ വേറെ വേറെയാണ്. എല്ലാവർക്കും കൂടെ ചേർന്നൊരു മതമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ വ്യക്തിനിഷ്ഠമായ കാര്യങ്ങളാണ്. നിലവിലിരിക്കുന്ന മതങ്ങളെ സംബന്ധിച്ചിടത്തോളം മതമെന്ന് പറയുന്ന അതാണല്ലോ. അതിന് എന്താണ് ഒന്നായി കണ്ടുകൊണ്ട് മതകലഹങ്ങൾ ഒഴിവാക്കുക, അതിനാണ് ഗുരു പറഞ്ഞത് ഒരു മതവും. ഇതൊക്കെ പറയുമ്പോഴതും വിടാൻ പാടില്ല. എന്തായാലും ഇതിനെയൊന്നും ഇല്ലാതാക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ എന്താണ് ഒരു മതമെന്നുള്ള ബുദ്ധിയിൽ കലഹങ്ങൾ ഒഴിവാക്കുക, ഇതാണ് ഗുരു പറയുന്നത്. പിന്നെ ഗുരു പറഞ്ഞതുപോലെ ഓരോ മതത്തെയും സമബുദ്ധിയോടുകൂടി പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നവൻ എന്ത് ചെയ്യും? എന്താ സംഭവിക്കാൻ പോകുന്നു? എല്ലാ മതത്തിൽ നിന്നും പുറത്തു പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മതമില്ലാത്ത ആളാകും. അത് ഗുരു അവസാനം അത് തന്നെ എന്ന് പറഞ്ഞു, നാം ജാതി മത ഭേദങ്ങൾ വിട്ടിരിക്കുന്നു. ഇതിന്ന് ഇതെല്ലാം ചേർത്ത് മനസ്സിലാക്കും. ഗുരു സ്വയം മതത്തെ നിന്ന് മാറി. എന്തേ, ഏതെങ്കിലും ഒരു മതം നല്ല ഉണ്ടായിരുന്നെങ്കിൽ ഗുരു ആ മതത്തിൽ ചേരത്തില്ലേ? ഒന്നുകൂടെ പറഞ്ഞു, നാമായിട്ടൊരു മതം സ്ഥാപിച്ചിട്ടുമില്ല. ശിഷ്യന്മാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഗുരുവിന്റെ ഒരു മതം, അതിന് അവർ പേര് വിട്ട് ശ്രീനാരായണ മതം. അപ്പൊ ശ്രീനാരായണ മതം എന്ന് പറഞ്ഞാലും ഈഴവ മതം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. ഗുരുവിനറിയായിരുന്നു ശ്രീനാരായണ മതം സ്ഥാപിച്ച അവസരം എന്താവും, അത് ഈഴവ മതമാണ്. അതുകൊണ്ട് ഗുരു പറഞ്ഞു, വേണ്ട, അങ്ങനെ ഒരു മതം വേണ്ട, ഞാനായിട്ടൊരു മതം സ്ഥാപിക്കുന്നുമില്ല. അതുകൊണ്ട് അതിനെയും ഗുരു ഉപേക്ഷിച്ചു, ഗുരു മതത്തിൽ നിന്ന് വിട്ടു. അവസാനം ഗുരുവിനെ ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മതത്തിൽ നിന്ന് പുറത്തു പോകും, മതമില്ലാതാകും. പിന്നെ എന്തെങ്കിലും നല്ല വിചാരം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് ആത്മീയ വിചാരം എന്ന് പറയാം, അത്രയേ ഉള്ളൂ. അരി കവിഞ്ഞൊന്നുമില്ല.